വാമ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന് പ്രസിദ്ധമായ അർത്ഥമാണ് എന്ത്? ഇടത്ത്. വാമഭാഗേ നിഷണ്ണം എന്നൊക്കെ പറയും. അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഇടത്തും വലത്തും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മിശ്രാസിയുടെ വ്യാഖ്യാനം ഡിക്ഷണറി അനുസരിച്ച് ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ആത്മദേശത്തിൻ്റെ ആശയം അനുസരിച്ച് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റത്തില്ല. തെറ്റാണ്. വിവരേതം എന്ന് തന്നെ അർത്ഥം പറയുന്നു. അത് ശ്രദ്ധിക്കണം. ചിലയിടത്തൊക്കെ നമുക്ക് രണ്ട് തരത്തിലർത്ഥം പറയാൻ പറ്റും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഒരർത്ഥം പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് ചിലയിടത്ത് തെറ്റും ശരിയും വരും. ഒരു രീതി അർത്ഥം പറഞ്ഞാൽ ശരിയാവും, വേറെ രീതി അർത്ഥം പറഞ്ഞാൽ തെറ്റാവും. ഇപ്പോൾ ഇവിടെ ഇടത്തെന്ന് പറഞ്ഞാൽ തെറ്റാണ്, അതിന് ശരിയാകത്തില്ല. രണ്ട് തരത്തിൽ പറയാൻ പറ്റില്ല. പല പദ്യങ്ങൾക്കും അങ്ങനെയുണ്ട്. രണ്ട് തരത്തിലും മൂന്ന് തരത്തിലും ഒക്കെ അർത്ഥം പറയും. അർത്ഥം വ്യക്തത ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ പലതരത്തിൽ അർത്ഥം പറയേണ്ടി വരും. ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അത് ശരിയാകത്തില്ല. അതാണ് വെറും സംസ്കൃത പാണ്ഡിത്യം കൊണ്ട്, ഭാഷാ പാണ്ഡിത്യം കൊണ്ടൊന്നും ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. അതിൻ്റെ ആശയത്തെക്കുറിച്ചൊരു ധാരണയാണ്. എന്ത് വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടെങ്കിൽ നമുക്കത് കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായി മനസ്സിലാക്കുന്നു എന്നല്ല, ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ചേ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റു വ്യാഖ്യാനങ്ങൾ നോക്കണം എങ്ങനെയാണ് ചെയ്തത്, അതില്ല. സാറിൻ്റെ വ്യാഖ്യാനമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ വിനാൻ സ്വാമിയുടെ വ്യാഖ്യാനമൊക്കെ സ്വാമി ഇങ്ങനെ അന്യം എഴുതാതെ കുറേ താഴെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥമാണ്. അതേ തന്നെ. ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്തണമെങ്കിൽ ശ്ലോകത്തിൻ്റെ അന്യം എഴുതി അതിൻ്റെ അർത്ഥം പറഞ്ഞ് പിന്നെ വിശദീകരിച്ചാലേ നമുക്ക് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഈ മതപ്രഭാഷണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു പാട്ട് പാടും, നമുക്ക് വായി തോന്നി പറയും. അത് ഇതുമായിട്ട് ബന്ധം വേണമെന്നൊന്നുമില്ല. എന്ത് വേണോ പറയാം, അത് പറ്റില്ല. എഴുതുമ്പോൾ അതുപോലെ കറക്റ്റ് വേണം. അല്ലെങ്കിൽ അന്യം എഴുതിയില്ലെങ്കിലും അതിൻ്റെ ആശയം കറക്റ്റ് ആയിരിക്കണം. അത് അന്യം എഴുതിയാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാലരാമ പണിക്കർ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റ് നിയമം അനുസരിച്ചിട്ടാണ്. അന്യം എഴുതി അതിൻ്റെ അർത്ഥമാണ്. നിയമങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ ബാലരാമ പണിക്കർ എൻ്റെ കയ്യിലില്ല, വ്യാഖ്യാനം എൻ്റെ കയ്യിലില്ല. നമുക്ക് പറയാൻ പറ്റില്ല. പരീക്ഷനാഥ സാധ്യതയും അന്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല. അത് പൂർത്തിയാക്കിയിട്ടുണ്ടല്ലേ. പുസ്തകം ഉണ്ടോ? മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ എഴുതി പൂർത്തിയായി മൊത്തം. മുഴുവൻ അവസാനം വന്നപ്പോൾ ഓരോ ഒരു പദ്യത്തിന് ഒരു ഒരു ഓരോ പാരഗ്രാഫ് വ്യാഖ്യാനമൊക്കെ ആയിട്ട് വരാൻ പണിക്കൊരു പിന്നെ കഴിയുന്നത്തെ അത് ശ്രദ്ധിക്കും. അന്വയം, പദാർത്ഥം, ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങേറ്റ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ വ്യാഖ്യാനം എഴുതുമ്പോഴുള്ള വേദാന്തം മുഴുവൻ എഴുതിയും കയറ്റി. പാണ്ഡിത്യ പ്രകടനം അതൊരുപാടാണ് അതിനകത്ത്. പക്ഷേ അന്യ അർത്ഥം എഴുതുമ്പം വളരെ ശ്രദ്ധിക്കും. കൃത്യമായി കഴിയുന്നത്ര കൃത്യമായി എഴുതാൻ നോക്കും. നാരായണ പ്രസാദിൻ്റെ വ്യാഖ്യാനം ഞാൻ നോക്കിയില്ല. എന്തായാലും ശരി, വാമ എന്ന് പറഞ്ഞ ഇവിടെ ഈ അർത്ഥമേ യോജിക്കും. എന്താണ് വിപരീതം? അഹന്തയ്ക്ക് വിപരീതമാണ് ഇതന്ത. അത് രണ്ടും മായാമരം അഖിലം മറയെ പടർന്നിരുന്നു. മായാമരത്തെ മറക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മായാമരത്തെ മറയ്ക്കുമ്പോൾ എങ്ങനെയാ സത്യത്തെ മറയ്ക്കുന്നത്? അത് തന്നെ. മായാമരത്തെ മറയ്ക്കുന്ന സത്യത്തെ എങ്ങനെയാണ് മറയ്ക്കുന്നത്? മായാമരത്തെ മറയ്ക്കുന്നു. മായാമരം എന്താണ്? മായാമരം എന്ന് പറയുന്ന അഹംബോധമാണ്. പള്ളിയും മരം ഒന്നാണ്. മായാമരം എന്താണ്? മായാമരത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? എന്താണ് മായാമരം? കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? എന്താണെന്ന് രണ്ടു തരത്തിലുള്ള അർത്ഥം പറയാം. മായയാകുന്ന മരമെന്നും പറയാം, പിന്നെ എന്താണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഇരിക്കുന്ന ആരും എന്താ ഒരു കാര്യത്തിന്റെ അർത്ഥം പറഞ്ഞാൽ അത് മനസ്സിലാകണ്ടേ? മായാമരത്തിന് എന്താ അർത്ഥമാണ് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഇരുന്ന ആൾക്കാരല്ലേ ഇന്നിരിക്കുന്നു, വേറെ ആളാണോ? പിന്നെ കർമ്മോദയ ശതകത്തിന് അത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അത് ഞാൻ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് എത്ര കേട്ടിരിക്കുന്നു, അങ്ങനെ എവിടെയെല്ലാം കേട്ടിരിക്കുന്നു, എത്ര കാലം കൊണ്ട് കേൾക്കുന്നു, ഇതൊന്നും കൂടുതൽ പറയാം. അങ്ങനെയാണ് ആയിരിക്കുന്നു. പിന്നെ മായാമരത്തിന് എന്താ കഴിഞ്ഞ ദിവസം അർത്ഥം പറഞ്ഞത്? അറിയത്തില്ല. മായയാകുന്ന മരം, മായാകാര്യമായ മരം, ഇത് തന്നെ പ്രപഞ്ചം തന്നെ മായയാണ്. മായാകാര്യമായ എന്നും പറയാം. രണ്ടു തരത്തിൽ മായയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ മായാ മരമെന്ന് പറഞ്ഞാലും മായാകാര്യമായ മരമെന്ന് പറഞ്ഞാലും ഈ പ്രപഞ്ചം തന്നെ. അതിനെ മറയുന്നു, അഹന്തിയതിൻ്റെ അതിനെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് മറയ്ക്കുന്നത്? ആ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെ മറയ്ക്കുന്നു. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൻ്റെ കാരണമായിരിക്കുന്ന സത്യമാണ് എന്നുള്ള കാര്യത്തെ മറയ്ക്കുന്നു. അഹന്തയിലിൻ്റെയും മനസ്സിൽ മറയ്ക്കുന്നു. പ്രപഞ്ചം സത്യം തന്നെ. ഞാനിവിടെ പറയുന്നു, എന്തുകൊണ്ട് പ്രപഞ്ചം സത്യമായി? സത്യത്തിൽ നിന്നുണ്ടായ സത്യമാണ്. ഇത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇത് ബ്രഹ്മം തന്നെ. സത്യത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇത് സത്യം തന്നെ. പക്ഷെ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇത് സത്യമാണെന്ന് ആർക്കെങ്കിലും അറിവുണ്ടോ? പ്രപഞ്ചത്തെ കാണുമ്പോൾ പ്രപഞ്ചം അസത്യമായിട്ട് എല്ലാവരും അറിയുന്നു, ഉണ്ടായി നശിക്കുന്നു. പക്ഷേ സത്യത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഇത് സത്യമാണ് എന്നറിയണം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതങ്ങനെ സത്യമായി അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇതിനെ അറിയുന്നത് രണ്ട് തരത്തിലാണ്, അഹമെന്നും ഇതമെന്നും. രണ്ടും ഈ പ്രപഞ്ചത്തെ തന്നെ അറിയുന്നു. അഹമെന്ന് അറിയുന്നത് ഇതിനെ തന്നെ, ഇതമെന്നറിയുന്നതും ഇതിനെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ. അഹമെന്നും ഇതമെന്നും അറിയുന്നത് കൊണ്ട് അഹമെന്നറിയുന്നിടത്ത് എങ്ങനെ പ്രധാനം വരുന്ന ഞാൻ അറിയുന്നു എന്നറിയുന്നു. ഞാൻ ഇതെന്നറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ അറിയുന്നു. അപ്പം ഞാൻ ഇതിനെ അറിയുന്നു എങ്ങനെയാണ് പ്രപഞ്ചത്തെ അറിയുന്നത്? ഞാനിതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണിത്? ഇതിനെ അറിയുന്നത്, അപ്പം ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നു. ഞാൻ പ്രപഞ്ചത്തെയാണ് അറിയുന്നത്. പ്രപഞ്ചം എങ്ങനെ? നാമരൂപാത്മ പേരായിരം ആയിരം എന്നെല്ലാം പറഞ്ഞത് ഈ നാമരൂപാത്മ. അപ്പം ഇതിനെ സത്യമായി അറിയുന്നു. മായ മരത്തെ മറയ്ക്കുക, മായാമരം സത്യമാണ്. മായാമരത്തെ മറയ്ക്കുന്നതുകൊണ്ട് മായാമരം എന്താണെന്നറിയുന്നു. അതാണ് ഒരു മരത്തെ വള്ളികളിൽ നിന്ന് മൂടിക്കഴിഞ്ഞാൽ അത് ഏത് മരമാണെന്നറിയാൻ പറ്റത്തില്ല. പറ്റുമോ? അവിടെ മായാമരത്തെ ഈ അഹന്തി ഇതന്തി വന്ന് മൂടുമ്പോൾ ആ മായാമരം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് അതിന് മനസ്സിലാവുക. മായാമരം എന്താണ്? സത്യമാണ് എന്നുവെച്ചാൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന സത്യം. മായാമരത്തെ സത്യമായി അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അഹന്തയും ഇതന്തിയും കൊണ്ട് ഇതിനെ മൂടി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ പദ്യത്തിലൂടെ പറയുന്നത് എന്താണോ, ഈ പ്രപഞ്ചത്തെ സത്യമായി മനുഷ്യൻ അറിയാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കാരണമായിരിക്കുന്ന സത്യമാണ് അറിയാൻ കഴിയുന്നില്ല. അതിനെന്തുകൊണ്ട് കാരണം? ഇതേ കാര്യം തന്നെ 81-ാമത്തെ അതിനും പറയും. ഈ അഹംവൃത്തി ഇടം കിട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി വിരിഞ്ഞ് ഒരു കൂറും ഭോക്തൃരൂപം സകലവുമായി വിളിയെ സമല്ലസിക്കും യുഗപരമാമൊരു കൂറ് ഇതന്തയാലേ വികസിതമാം ഇത് ഭോഗ്യവിശ്വമാകും. ഇതും ഈ അഹന്തി ഇതന്തയും പറയുക. വിശ്വത്തെക്കുറിച്ച് എവിടെ മായാമരം എന്ന് പറഞ്ഞു, ഇവിടെ എന്ന് പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞത്? വിശ്വം. ഈ വിശ്വത്തെക്കുറിച്ച് പറയണം. പ്രകൃതി പിരിഞ്ഞ് ഒരു കോറ് ഭോക്തൃരൂപം. പ്രകൃതി രണ്ടായിട്ട് പിരിയുന്നു, രണ്ട് ഭാഗം. പ്രകൃതി രണ്ടായിട്ട് പിരിഞ്ഞു. നാം പ്രകൃതി പിരിഞ്ഞ് ഒരു കൂറെന്ന് വെച്ചാൽ ഒരു ഭാഗം ഭോക്തൃരൂപം, ഭോക്താവ് എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു, ഭോക്തൃരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അത് അത്രയും പ്രത്യേകമാണ്, ബാക്കിയുള്ളതിനോട് ചേർക്കരുത്. പ്രകൃതി പിരിഞ്ഞിട്ട് ഒരു ഭാഗം ഭോക്തൃരൂപത്തിരിക്കുന്നു. ഇവിടെ ഡോക്ടർ ഭാസ്കറിനൊക്കെ തെറ്റിച്ച് അന്വയിച്ച് തെറ്റിച്ച് ആ കുഴപ്പമാക്കിയിട്ടുണ്ട്. അന്വയം തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അന്വയം വളരെ ശ്രദ്ധിക്കുന്നു. പ്രകൃതി പിരിഞ്ഞ് പിരിഞ്ഞിട്ട് ഒരു ഭാഗം ഭോക്താവായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, അറിവിലിരുന്ന് അഹന്ത ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അഹന്ത ഇതന്തയും കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന അഹന്തയെക്കുറിച്ചായിരിക്കും എല്ലായിടത്തും. ഇവിടെ ആദ്യം പറയുന്ന എന്തിനെ കുറിച്ച്? ഭോക്തൃ ഭോക്താവായിരിക്കുന്നത് ആരാണോ? ഞാൻ. അവിടെ ഞാനെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഭോക്താവ്. ഭോക്താവെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭോക്താവ് എന്ന് വെച്ചാൽ ഭുജിക്കുന്നവൻ, അന്നത്തിൻ്റെ ഭോക്താവ്, അന്നത്തെ ഭക്ഷിക്കുന്നവൻ. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ ഭോക്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവിക്കുന്നു. തിന്നുക എന്നുള്ള അർത്ഥമല്ല, അനുഭവിക്കുന്നവൻ. അപ്പോൾ എന്തായിരുന്നു, പ്രകൃതിയുടെ ഒരു ഭാഗം അനുഭവിക്കുന്നവനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ നീ മായ, അതിനെ തന്നെ ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞു. മായത്തെ രണ്ടു ഒന്ന് തന്നെ, അദ്വൈതത്തിൽ വ്യത്യാസം. ദർശനമാനയിൽ അതിൻ്റെ പറയും, ഒന്നിനെ തന്നെയാണ് പറയുന്ന അവിദ്യമായ എന്നൊക്കെ പറയുന്ന ഒന്നാണെന്ന് പറയുന്നത്. പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു? മായ തന്നെ ഒരു ഭാഗം ഭോക്താവായിരിക്കുന്നു. അതാണ് ഈ അഹം. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഭോക്താവാണെങ്കിൽ അവിടെ എന്ത് വേണം? അതിൻ്റെ അടുത്ത് വേണം ഭോക്യം. എന്തിനാണോ അനുഭവിക്കുന്നത് അതാണെന്ത് ഭോക്യം, അത് വിശ്വം. വിശ്വമാണ് ഭോഗ്യമായിരിക്കും. അനുഭവത്തിൻ്റെ വിഷയമായി. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ പൊതുവെ അദ്വൈതത്തിൽ അങ്ങനെ പറയും, ശബ്ദസ്പർശം രൂപം രസം ഗന്ധം അഞ്ച് വിഷയങ്ങളായിരിക്കും, അഞ്ച് വിഷയങ്ങൾ ഭോഗ്യങ്ങളായിരിക്കുന്നു. അഞ്ച് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ അത് ഉൾപ്പെടുത്താം. അതിൽ പിന്നെ പല രൂപത്തിലും വരുന്നു പ്രപഞ്ചം അനുഭവത്തിൻ്റെ വിഷയങ്ങൾ. പ്രധാനമായി അഞ്ച് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എല്ലാമായി കഴിഞ്ഞു. അത് ഭോക്താവിൻ്റെ ഭോഗ്യം അത് അങ്ങനെയാണോ പറയുന്നത്? എന്താണോ അടുത്തത്? അപ്പോൾ പ്രകൃതി പിരിഞ്ഞ്, പ്രകൃതി പിരിഞ്ഞിട്ട്, പിരിഞ്ഞെന്ന് വെച്ചാൽ പിരിഞ്ഞിട്ട് ഒരു ഭാഗം ഭോക്താവായി എന്ന് പറയും. ഇനി അടുത്ത പറയണം ഒരു കൂറ് എന്ന് വെച്ചാൽ മറ്റൊരു കൂറ്. അടുത്ത് പറയുന്നത് എന്താണോ? സകലവുമായി വിളിയെ സമന്വസിക്കും ഇഹപരമാം ഒരു കൂറ് എന്ന് വെച്ചാൽ ഒരു കൂറ് സകലവുമായി വിളിയെ സമന്വസിക്കും ഇഹപരമാം എന്നു. ആദ്യം ഒരു കൂറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ഒരു കൂറെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൂറെന്ന് വെച്ചാൽ മറ്റേ ഭാഗം എന്നർത്ഥം. മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ ഇതിനാണ് നേരത്തെ പറഞ്ഞ എന്താണ് ഇതെന്താ മാമയായും വരും എന്ന് പറഞ്ഞതിന് ഇവിടെ വിശദീകരിക്കാം. ഒരു കൂറ് എന്താണ്? സകലവുമായി വെളിയെ സമന്വസിക്കും ഇഹപരമാ. ഇനി ഒരു കൂറ് മറ്റൊരു ഭാഗത്തെ കുറിച്ച് പറയണമെങ്കിൽ സകലവുമായി എല്ലാമായിട്ട്, ഈ കാണുന്ന എല്ലാമായിട്ട് സൂചപ്രപഞ്ചത്തെ പറയണം, വെളിയെ സമന്വസിക്കും. വെളിയെ എന്ന് വെച്ചാൽ എന്തിൻ്റെ വെളിയിൽ? അഹത്തിൻ്റെ വെളിയിൽ. അഹം എന്ന് പറയുമ്പോൾ ഉള്ളിലായി. അതിന് നേരത്തെ ദർശന്മാരെ പറഞ്ഞ എന്താണ്? അന്തർ ബഹിർഭദാസിക്കുന്നു. ഉള്ളിൽ അഹമായിട്ടും പുറത്ത് ഇതമായിട്ടും. അങ്ങനെയാണ് പറയുന്നത്. സകലവുമായി വെളിയെ സമുല്ലസിക്കും, പുറമെ ഉല്ലസിക്കുന്ന. ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടമായിരിക്കുക, അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. എന്ത്? ഇഹപരമാം. ഇഹവും പരവും. ഇഹം എന്ന് പറഞ്ഞാൽ എന്താണോ ഈ ലോകം, പരവും എന്ന് പറഞ്ഞാലോ പരലോകം. ഇതെന്താണ്? ഒരു കൂറ്, മറ്റൊരു കൂറാണ്, മറ്റൊരു ഭാവമാണ്. ഒന്ന് ഉള്ളിൽ അഹം എന്നിരിക്കുന്നു, ഭോക്താവായിരിക്കുന്നു. മറ്റൊന്ന് പുറമേ സകലവുമായി സമുല്ലസിക്കുന്ന, പ്രകടമായിരിക്കുന്ന ഇഹപരമാണ്. ഇഹലോകവും പരലോകവുമാണ് മറ്റേ കൂടെ. അങ്ങനെ പുറമേ ഇരിക്കുന്ന ഇഹലോക പരലോകങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. പുറമേ ഇങ്ങനെ കാണുന്ന ഇഹലോക പരലോകം എന്താണത്? അതിനെ കുറിച്ച് അടുത്ത് പറയുന്നത് എന്താണ്? എന്താണ് ഇതന്തയാലേ വികസിതമാം ഇത് ഭോഗ്യരും വിശ്വമാകും. ഇതന്ത കൊണ്ടാണ് ഇത് വികസിച്ചിരിക്കുന്നത്, ഈ രൂപത്തിൽ വികസിച്ചിരിക്കുന്നത് ഇതന്ത കൊണ്ടാണ്. ഏത്? ഇത് ഏതിത് ഭോഗ്യവിശ്വമാകും. അപ്പോൾ ഇതന്തയാലെന്ന് വെച്ചാൽ ഇതന്തയാൽ, ഇതന്തയെക്കൊണ്ട് വികസിച്ചിരിക്കുന്നതായ, വികസിച്ചിരിക്കുക എന്ന് വെച്ചാൽ നാനാരൂപത്തിൽ ഇരിക്കുന്നതായ ഇത്. ഇതെന്ന് പറയുന്ന ഏത്? മുമ്പ് പറഞ്ഞ സകലവുമായി വെളിയെ സമുല്ലസിക്കുന്ന ഇഹ പരങ്ങൾ, അതിനാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? മുമ്പെന്ത് പറഞ്ഞു? സകലതുമായി വെളിയെ സമുല്ലസിക്കുന്ന ഇഹ പരങ്ങൾ ഇത്. ആ ഇതെന്താണോ? ഇഹപരങ്ങളാണ് ഭോഗ്യവിശ്വം. അനുഭവത്തിന് വിഷയം, അതാണ് ഭോഗ്യം. ഭോഗിക്കുന്നതിന് യോഗ്യമായത്, ഇവിടെ ഭോഗം എന്ന് വെച്ചാൽ അനുഭവം. അനുഭവത്തിന് യോഗ്യമായിരിക്കുന്ന വിശ്വം എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞ എന്താണ്? ഒരു കൂറ് സകലവുമായി വെളിയെ സമല്ലസിക്കും ഇഹപര ലോകങ്ങൾ, അതാണിത്. ആ ലോകം, അത് ഇതെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരം അനുഭവിക്കുന്നില്ലെങ്കിൽ ഇഹം അനുഭവിക്കുന്നുണ്ട്, ഇഹലോകം അനുഭവിക്കുന്നുണ്ട്. പരലോകം ഉണ്ടെന്നൊരു വിശ്വാസം, ഇഹലോകം അനുഭവിക്കുന്നു. പരലോകത്തിൻ്റെ അവിത വിശ്വാസമേ ആണ് അങ്ങനെ ഉണ്ട്. ഇതൊരു പൗരാണികമായ വിശ്വാസം. പുരാണങ്ങളിലും മറ്റും പറയുന്നു പരലോകമുണ്ടെന്ന്. ആ പരലോകത്തെ കുറിച്ച് തന്നെ പറയുന്നത്, ഇഹ പരലോകം എന്ന് സാധാരണ പറയുന്ന തന്നെയാണ്. ആ ഇതാണ് എന്ത്? ഭോഗ്യ വിശ്വം. ഈ ഭോഗ്യ വിശ്വം എന്തുകൊണ്ടിങ്ങനെ പ്രകടമാകുന്നു? അതിനാണ് കാരണം പറഞ്ഞത്. എന്താണ്? ഇതന്തയാതെ, ഇതന്തമുണ്ട്, ഇതംവൃത്തിയിലൂടെ അല്ലേ ഈ ലോകത്തെ അറിയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം എന്താണ്? അഹം എന്നുള്ള വൃത്തിയിലൂടെ ഭോക്താവായ തന്നെയും ഇതം എന്നുള്ള വൃത്തിയിലൂടെ ഭോഗ്യമായ പ്രപഞ്ചത്തെയും അറിയുന്നു. ഇത് രണ്ടും എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകൃതിയാണ് ഇത് രണ്ടും. പ്രകൃതിയാണ്, പ്രകൃതി പിരിഞ്ഞിങ്ങനെ രണ്ടായി നിൽക്കുകയാണ്, അഹമായിട്ടും ഇതമായിട്ടും. എവിടെയാണോ പ്രകൃതി ഉള്ളത്, എവിടെയാണോ പ്രകൃതി അനുഭവപ്പെടുന്നത്, അവിടെയാണ് ഈ അഹവും ഇതവും അനുഭവപ്പെടുന്നത്. പ്രകൃതി എവിടെ അനുഭവപ്പെടുന്നില്ലയോ അവിടെ അഹവും ഇത. ഉദാഹരണം സുഷുപ്തിയിൽ നമ്മൾ ഈ പ്രകൃതി അനുഭവിക്കുന്നു. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയല്ല പറയുന്നത്. പിന്നെ എന്താണോ പ്രകൃതി എന്ന് പറയുന്നത്, എന്താണ് ഇതിന് കാരണമായിരിക്കുന്നത്? പ്രകൃതി മായ എന്നൊക്കെ പറയുന്നു. പ്രപഞ്ച ഈ പ്രകൃതിക്ക് കാരണമായിരിക്കുന്ന പ്രകൃതിയാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രകൃതി. നമ്മൾ ഈ കാണുന്ന ഒരു പ്രകൃതിയാണ്, ഇതിനെ നേച്ചർ എന്ന് പറയുന്നു. ആ പ്രകൃതിയല്ല ഇതിന് കാരണമായെന്നുണ്ട്, ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയാണ് രണ്ടായി തിരിഞ്ഞത്, അഹമായിട്ടും ഇതമായിട്ടും തിരിഞ്ഞത്. ആ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതി നിർത്തുകളയുന്നു. അത് പ്രകൃതിയാണ്. എപ്പോ രണ്ടായി പിരിഞ്ഞിട്ട് ഇതം വൃത്തിയിലൂടെ അറിയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണോ ഭോക്താവിനെയും ഭോഗ്യത്തെയും കുറിച്ച് ആണ് പറയുന്നതെന്ന് ആദ്യം തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്വേഷണം ശരിയാകത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എൻ്റെ ആശയം മനസ്സിലാക്കി. ഗുരുവിന് എനിക്ക് പലപ്പോഴും ഈ കാര്യങ്ങളെ പറയുന്നത് അഹം വൃത്തി ഇതം വൃത്തി എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. പിന്നെ കൂടുതലും കടപ്പാട് യോഗവാസിഷ്ഠത്തിനോടാണ്. യോഗവാസിഷ്ഠത്തിൽ ഇതിങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് പലയിടത്തും. ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ രീതിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ രീതിയിലാണെയും ചർച്ച ചെയ്യുന്നത്. വിഷമപ്രകരണത്തിലൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത്, വിഷമപ്രകരണത്തിലുള്ള പലയിടത്തും. അതേ രീതിയാണ് പ്രക്രിയയാണ് ഇവിടെ ഗുരു പറയുന്നത്. പ്രധാനമായിട്ടും അവിടെ വേറെയും പലർക്കും കാണാൻ പറ്റും, പ്രധാനമായിട്ടും അവിടെ വരും. അതുകൊണ്ട് ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ആദ്യം അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ശരിയായ അന്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രകൃതി പിരിഞ്ഞ് ഒരു കൂറ് ഭക്തൃരൂപം, ഒരു കൂറ് സകലവുമായി വെളിയെ സമുല്ലസിക്കും ഇഹപരമാ, എനിക്ക് ഇഹവും പരവുമാകുന്നു എന്നാ. ഇതന്തയാതെ വികസിതമാ, ഇത് ഭോഗ്യവിശ്വമാകും. അങ്ങനെ പ്രത്യേകിച്ച് അതിനെ പിരിച്ച് അതിൻ്റെ അർത്ഥം പറയുമ്പോഴേ അത് ശരിയായിട്ട് പിടികിട്ടത്തുള്ളൂ. മറ്റ് വ്യാഖ്യാനങ്ങൾ നോക്കുന്നത് അങ്ങനെയാണ്. അതിൽ എം എസ് ദാസിൻ്റെ വ്യാഖ്യാനം ഞാൻ നോക്കി, അത് കറക്റ്റായിട്ടാണ്. എൻ്റെ അന്യം എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. ഇതിൻ്റെ അന്യം അപ്പോൾ അന്യം ശരിയായി എഴുതിയിരിക്കുന്നതുകൊണ്ട് അർത്ഥവും ശരിയാണ്. നമുക്കൊരു രസവും പറയാൻ പറ്റില്ല. അന്യം ശരിയാകുമ്പോൾ അർത്ഥം ശരിയാവും. പിന്നെ വാക്കുകളുടെ അർത്ഥം ഇതുപോലെ വാമം എന്ന് പറഞ്ഞാൽ ഇടത്തു നിന്നൊക്കെ പറയുന്ന കുഴപ്പമൊന്നാലേ ഉള്ളൂ. അപ്പോൾ എം എസ് ശാസ്ത്രിക്ക് വാമശബ്ദത്തിന് വിവരിക്കുന്ന ഒരർത്ഥമുണ്ട്, അതറിയാൻ വയ്യാത്തതുകൊണ്ടല്ല എഴുതിയത്. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ആശയം എന്താണെന്ന് പിടിയില്ലാത്തതാണ്, അവിടെ കുഴപ്പം വരുന്നു. അല്ല, വാമശബ്ദത്തിന് വിവരിക്കുന്ന ഒരു അർത്ഥമുണ്ടെന്നൊക്കെ അറിയും, പക്ഷെ കൃത്യമായ ആശയം അത് ഉള്ളിലില്ലാതെ വരുന്നതുകൊണ്ടാണ് പേശത്. പല അർത്ഥങ്ങളുള്ള ഒരു വാക്കിന് ആശയം മനസ്സിലാക്കാതെ ഇഷ്ടമുള്ള ഒരർത്ഥം എടുത്തു കഴിഞ്ഞാൽ ശരിയാകും. ആശയം നമ്മുടെ ഉള്ളിലിരിക്കണം ആദ്യം, എന്താണ് അദ്വൈതം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതനുസരിച്ച് പറയുമ്പോഴേ ഈ എഴുതുന്നതുമായിട്ട് യോജിപ്പ് വരുത്തുന്നു. വാസിഷ്ഠം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കും. പല ശിഷ്യന്മാരും പറയുന്നുണ്ട് ഇവിടെ, എന്താണ് ഗുരുവിൻ്റെ കാലത്ത് വാസിഷ്ഠം ശിഷ്യന്മാരെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുമാരനാശാനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഘുവാസുദേവൻ പഞ്ചദശി പോലെ ഒരു സ്വാമി, വലിയ കാര്യമൊന്നുമില്ല. അത് രാമകൃഷ്ണ മിഷനിൽ നിന്ന് പ്രസ്യപ്പെടുത്തിയിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ ആരോ പ്രസ്യപ്പെടുത്തി മലയാളത്തിൽ. ഒരു പഞ്ചദശി ടൈപ്പ് ഒരു അടിസ്ഥാനപരമായ ചില പ്രക്രിയകൾ പറയും. അത് എന്താണ് അത്ര ആഴമുള്ള ഒരു സംഗതിയല്ല, പ്രക്രിയകൾ പറയും. എന്താണ് സൂക്ഷ്മ ശരീരം, എന്താണ് സൂക്ഷ്മ ശരീരം, അതൊക്കെ ഒരു പഴയ പഠനം. അതൊന്നും വലിയ കാര്യം ഇന്നാവൊന്നും പുറത്തൊന്നും പറയാൻ പറ്റി. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞൊന്നും പറയാമെന്നുള്ളതല്ലാതെ പറഞ്ഞില്ലേ. കാളവണ്ടി യുഗത്തിലാണ് ഇതൊക്കെ പലതും എഴുതിയിരിക്കുന്നു. റോക്കറ്റ് യുഗത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ കാലം ചുറ്റുപാടുകൾക്കനുസരിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ പറയാം. ഇല്ലെങ്കിൽ ഇതൊന്നും പുറത്തിറങ്ങി പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. സത്യം എന്നൊക്കെ പറയുന്ന ഓരോരുത്തർ കാണുന്ന രീതിയല്ലേ. അല്ല, സത്യം എന്ന് പറയുന്നത് എന്താണോ കൊഴുക്കട്ട പോലെ ഒരു സാധനമുണ്ട്, അങ്ങനൊരു സത്യമൊന്നുമില്ല. ഓരോരുത്തരെങ്ങനെ മനസ്സിലാക്കും അതനുസരിച്ചാണ്. ഒരാൾ പറയും ഇതാണ് മൗലികമായ സത്യം, ഒരാൾ ഇതാണ്. നമ്മളതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അല്ലാതെ എന്താണ് നമ്മൾ പറയണം ഇതാണ് മൗലിക സത്യം എന്ന് വേറെ അളങ്ങിയിരിച്ചു. എല്ലാവർക്കും ഓരോരുടെ സത്യം പറഞ്ഞോട്ടെ. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനൊക്കെ വേറെ വേറെ വ്യാഖ്യാനങ്ങൾ വരും. ഇതൊക്കെ കാണും, പക്ഷെ വ്യാഖ്യാനങ്ങൾ ഇതിങ്ങനെ അല്ല മനസ്സിലാക്കേണ്ടതെന്ന് പറയും. മുമ്പോട്ട് ചെല്ലും, നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അല്ല എന്ന് പറയും. പിന്നെ ചിലർ അതെന്നും ഇത് തള്ളിക്കളയുന്നവരുമുണ്ട്. രണ്ട് രീതിയിലാണ്, ഒരു കൂട്ടം ഇതൊക്കെ പാടെ തള്ളിക്കളയും, ഇതൊക്കെ അസംബന്ധമാണ് ഇതൊന്നും ഒരു കാര്യം. വേറൊരു കൂട്ടരതിനെ എന്ത് ചെയ്യുന്നു, കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെയാണോ. രണ്ട് കൂട്ടരാണ്, കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഇത് തള്ളിക്കളയുന്നതിന് സമമാണ്. പിന്നെ സമൂഹം സ്വീകരിക്കാതെ നല്ല വ്യത്യാസം.